സമീർത്തനാപി നമ്മളെ ഗുണം വൃദ്ധി രണ്ട് സന്ധികളാണ് പഠിച്ചത്. അതിൽ ഗുണം എന്ന് പറയുന്നത് ആ ഏവോ, വൃദ്ധി എന്ന് പറയുന്നത് ആ ദീർഘം ഐ ഔ. ഗുണത്തിന് ഏ ഓ രണ്ടിനും നമ്മൾ പഠിച്ചു. ആയ്ക്ക് ഉദാഹരണം പഠിച്ചിട്ടില്ല, അതിനി പഠിക്കും. വൃദ്ധിയിൽ ആ ഐ ഔ, അതിൽ ഐ ഔ രണ്ടിനും നമ്മൾ പഠിച്ചു. ആ അതിന് പഠിച്ചിട്ടില്ല, അത് പിന്നാലെ വരും. പിന്നെ അടുത്ത് നമ്മൾ തുടങ്ങിയത് ഇന്നലെ എഴുതിയതാണ് ഗുരുസ്ഥരതി. അത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചാട്ടം ചാടിയിരിക്കുകയാണ്, കാരണം ഇത് കൂടുതൽ പ്രയോജനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സൂത്രത്തിലേക്ക്, ഇത് പഠിക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് സംജ്ഞാസൂത്രങ്ങൾ നമ്മൾ പഠിക്കും. ആ രണ്ട് സംജ്ഞാസൂത്രങ്ങളും ശരിക്കും നമ്മുടെ സംജ്ഞാപ്രകടനത്തിൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ ലഘുസിദ്ധാന്തം മതി, അത് സംജ്ഞാപ്രകടനത്തിൽ കൊടുത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. വാസ്തവത്തിൽ അത് അവിടെ കൊടുക്കേണ്ടായിരുന്നു. ഇവിടെ തുടർന്നുള്ള സൂത്രങ്ങൾ പഠിക്കുന്നതിനും അത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ടോ അത് പിന്നീടാണ് കൊടുത്തത്, സംജ്ഞാപ്രകടനത്തിലല്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ, ഗീതാപ്രസന്റെ പുസ്തകത്തിൽ ആഗുണ എന്ന് പറയുന്ന സൂത്രം കഴിഞ്ഞു നോക്കുക. അടുത്ത സൂത്രം തപരത്കാലസ്യ ആഗുണ കഴിഞ്ഞ് അടുത്ത സൂത്രം, അതായത് ഇതിൽ പതിനാറാമത്തെ പേജിൽ, ഗീതാ പ്രസന്റ് പുസ്തകമാണെങ്കിൽ പതിനാറാമത്തെ പേജിൽ ആഗുണ കഴിഞ്ഞ് വരുന്ന സൂത്രം. ഇത് തുടങ്ങിയ തുടക്കത്തിൽ കൊടുക്കേണ്ട സൂത്രം വരുന്നു. അവിടെയും നമ്മൾ പറഞ്ഞാണ് ആദ്യം ഇത് പഠിക്കും. ഉപദേശേ അജ് അനുനാസിക ഇത്, ഉപദേശേ അച്ച് അനുനാസിക ഇത് എന്ന് പദം പിരിക്കും. ഉപദേശേ സപ്തമ്യന്തമാണ്, അച്ച് പ്രഥമാന്തമാണ്, അനുനാസിക പ്രഥമാന്തമാണ് ഇത്. ഇനി എന്റെ വൃത്തി നോക്കുക. ഉപദേശേ അനുനാസികോ അച്ച് ഇത് സംയോസ്യാത്. ഇത് വായിക്കുമ്പോൾ, വൃത്തി വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സംജ്ഞാസൂത്രമാണ്. ഇത് അനുനാസിക സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ്. അനുനാസിക സംജ്ഞ വിധിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അനുനാസിക സംജ്ഞ വിധിക്കുന്ന സൂത്രം ആ മുഖനാസിക. ഈ സൈഡ് വളരെ വീക്കാണല്ലോ. ഇവിടുന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇവിടെ ആണുങ്ങൾ ഇത്രയും മോശമാണ്. കൂടുതലും മോശക്കാരാക്കരുത്, സൂക്ഷിച്ചോണം. മുഖനാസിക വചനോ അനുനാസിക. എനിക്കിവിടെ നാണക്കേടുണ്ടാക്കരുത്. അടുത്ത് പറയുന്ന ഒരു സൂത്രം, ഉപദേശേ അച് അനുനാസിക ഇത്. ഉപദേശേ അനുനാസികോ അനുനാസിക അച് ഇത് സ്യാത്. ഉപദേശേ അനുനാസിക, അവിടെ എന്ത് സന്ധ്യാവുന്നത്? എങ്ങ പദാന്താതതി അനുനാസികോ അച്ച്, അവിടെ അത് തന്നെ ഇത് സന്യഹസ്യ. അവിടെ സൂത്രത്തിലും അച്ച്, അച്ഛെന്ന് പറയുന്ന നമുക്കറിയാം പ്രത്യേകാരമയണം എറിക് ഏവോ അയോ അച്ച്. അച്ചിലെ ചകാരത്തിന് ജകാരം വന്നാണ് അജ്. ജലാഞ്ജസ്വന്തേ നമ്മൾ പഠിക്കുക സൂത്രം. ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉപദേശ ആദ്യോച്ചാരണം അവിടെ പഠിച്ചു. ഉപദേശാദ്യോച്ചാരണം സൂത്രേഷു അധിഷ്ഠം പദം സൂത്രാന്തര അനുവർത്തനീയം സർവത്ര, അതൊക്കെ ആദ്യം പഠിച്ച കാര്യങ്ങളാണ്. അതിൽ ഉപദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അവിടെ പഠിച്ചു. ഏതൊക്കെയാണ് ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ ഏതൊക്കെയാണ്? കുറച്ചുകൂടി ധൈര്യം വേണം. ഉപദേശങ്ങൾ അവിടെ ഞാൻ ഏഴെണ്ണം പറഞ്ഞു. ഉപദേശമായിട്ട് ധാതു ധാതു പ്രാതിപദിക നിപാത പ്രത്യാരസൂത്ര പ്രത്യയ ആദേശ ആഗമാഹ ഉപദേശാഹ, ഇതൊക്കെ ഓർമ്മയിലിരിക്കണം. ഇതൊക്കെയാണ് ഉപദേശങ്ങൾ. ധാതു പ്രാതിപദിക നിപാത പ്രത്യാരസൂത്ര പ്രത്യയ ആദേശ ആഗമാനാം അന്ത്യം ഉപദേശ അന്ത്യം ഹൽ അവിടെ പഠിച്ചു. ആ ഉപദേശങ്ങളിൽ ഇവിടെ പറയാണ് അനുനാസികമായിരിക്കുന്ന അച്ച്. അനുനാസികമായിരിക്കുന്ന അച്ച് ഇസ്സഞ്ജസ്യാ, ഇത് ഇസ്സഞ്ജ വിധിക്കുന്ന സൂത്രമാണ്. അനുനാസിക സഞ്ജ വിധിക്കുന്ന സൂത്രമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. മുഖനാസിക വചനോ അനുനാസിക, അത് അനുനാസിക സഞ്ജ വിധിക്കുന്നു. ഈ സൂത്രം ഇസ്സഞ്ജയാണ് വിധിക്കുന്നത്. അനുനാസിക സഞ്ജ അല്ല, ഇസ്സഞ്ജ. നേരത്തെ ഇസ്സഞ്ജ വിധിക്കുന്ന ഒരു സൂത്രം പഠിച്ചതാണ് ഹലന്ത്യം. ധൈര്യമില്ലാത്തത് ഹലന്ത്യം, ഇത് ഇസ്സഞ്ജ വിധിക്കുന്ന സൂത്രം തന്നെ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? അച്ഛന് ഇസ്സഞ്ജ വിധിക്കുന്ന സൂത്രം. മറ്റതെന്താണ്? അന്ത്യത്തിലുള്ള ഹല്ലിന് ഇസ്സഞ്ജ വിധിക്കുന്നു, ഇത് അച്ഛന് ഇസ്സഞ്ജ വിധിക്കുന്നു സ്വരങ്ങൾക്ക്. അത് എങ്ങനെയുള്ള സ്വരങ്ങൾക്ക്? ഇവിടെ പറയുന്നു അനുനാസികമായ സ്വരങ്ങൾക്ക്. അനുനാസികമായ സ്വരങ്ങൾക്ക് ഇസ്സഞ്ജ വിധിക്കുന്നു. അപ്പൊ ഇസ്സഞ്ജ വിധിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനം കാണും, പല പ്രയോജനങ്ങളും കാണും. ഒന്നല്ല, യാ യാ സപ്ന സാ സാ പ്രയോജനവതി, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു സപ്നയുണ്ടോ, അതിനൊരു പ്രയോജനമുണ്ട്. ഇവിടെ പറയുന്നത് ഉപദേശത്തിൽ, ഉപദേശം എന്തെന്ന് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ധാതു സൂത്രം തുടങ്ങിയ കാര്യങ്ങളിൽ അനുനാസികമായി ഒരു ഒരു അച്ച് സ്വരത്തെ കണ്ടാൽ അതിനെ ഇത്തെന്ന് ഗ്രഹിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. തസ്യ ലോകപ്രകാരം ലോകം വരാം, അല്ല ഇനി അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആതിരന്തേന സഹേയതാ പ്രകാരം പ്രത്യാഹാരം ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കാം, എന്തുവേണോ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ സപ്ന എന്ന് പറയുന്നത് ഇത്താണ്. സപ്നി എന്ന് പറയുന്നത് സ്വരമാണ്. സ്വരം എന്ന് പറഞ്ഞാൽ പോരാ, അനുനാസികമായ സ്വരമാണ്. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ ആയ്ക്ക് അനുനാസികമൊന്നും അനനുനാസികമൊന്നും ഭേദമുണ്ട്. എല്ലാ സ്വരങ്ങൾക്കും അങ്ങനെ ഭേദമുണ്ട്, അനുനാസികം അനനുനാസികം. അല്ല, അനുനാസികം എന്നൊരു സപ്ന വിധിക്കുന്നതാണ് മുഖനാസിക വചനോ അനുനാസിക, അതൊക്കെ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ ഈ സൂത്രത്തിൽ പറയുന്ന ഇതാണ്, ഒരു സ്വരം അനുനാസികമാണെങ്കിൽ അതിന് ഇത്തന്ന് സപ്നയുണ്ട്. ഈ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സപ്നാസൂത്രമാണ്, അനുനാസികമായ സ്വരങ്ങൾക്ക് ഇസ്സഞ്ജ വിധിക്കുകയാണ് ഈ സൂത്രം. അപ്പൊ സ്വരത്തിന് ഇസ്സഞ്ജ വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഈ ഊ അതിനൊക്കെ ഇസ്സഞ്ജ വിധിക്കുകയാണ്. പക്ഷെ അനുനാസികമായ സ്വരത്തിന് ഇസ്സഞ്ജ വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അനുനാസികം എന്തെന്ന് അറിയേണ്ടി വരും. അപ്പൊ ഇവിടെ ഇപ്പോ പ്രത്യാഹാര സൂത്രം തന്നെയുണ്ട്. അതിലവിടെ പറഞ്ഞു ലൺ മധ്യേതു ഇസഞ്ജക, ലണ്ണിൻ എന്ന് പറയുന്ന സൂത്രത്തിന്റെ നടുക്ക് വരുന്ന ആ ആകാരം ഇത്താണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കും അതെങ്ങനെ ഇത്തായി പറയുന്നു? ഉപദേശ അനുനാസിക ഇത്ത്, ഇതാണ് സൂത്രം. ഈ സൂത്രം പറയുന്നു ഒരു സ്വരം അനുനാസികമാണെങ്കിൽ അതിന് ഇസഞ്ജ വരും, ഇതിങ്ങനെ മാല പോലെയാണ് തൊടുത്ത് തൊടുത്ത് പോവും. അപ്പൊ അവിടെ വരും ശരി, ലണ്ണിലെ ആകാരം ഇത്തായി, സ്വരമാണ് അതിന് ഇസഞ്ജ വന്നു. പക്ഷെ അത് അനുനാസികമാണെന്ന് എങ്ങനെ അറിയും? കണ്ടാൽ എങ്ങനെ അറിയുന്നു? ഇനി ഉച്ചരിച്ച് ഒരാൾ അനുനാസികമായി ഉച്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും, എന്നാൽ തന്നെ പ്രയാസമാണ്. അതിന് സമാനം ഇവിടെ പറയുന്നു പ്രതിജ്ഞ അനുനാസിക്യാഹ പാണിനീയാഹ. പാണിനീയാഹ എന്ന് പറയുന്നതിന് പാണിനീയ ശിഷ്യന്മാരെന്നർത്ഥം പറയുന്നവരുണ്ട്, പാണിനീയ വർണ്ണങ്ങളെന്നർത്ഥം പറയുന്നവരുണ്ട്. ഏതെടുത്താലും ഇവിടെ കാര്യം ഒന്ന് തന്നെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ഉപദേശങ്ങളിൽ ഉള്ള സ്വരങ്ങളെയാണ് ഇവിടെ പാണിനീയങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എടുക്കുക. അവയിൽ ഏതേതെല്ലാമാണ് അനുനാസികങ്ങളാണെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു വച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ആര്? ഈ പാണിനീയ ശാസ്ത്രത്തിൽ അത് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പാണിനീയ ശിഷ്യന്മാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഇതൊക്കെ അനുനാസികങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂത്രത്തിൽ ഒരു സ്വരം കണ്ടു, ഇത് അനുനാസികമാണോ അനുനാസികം അല്ലയോ എന്നൊന്ന് നിങ്ങൾ സംശയിക്കാൻ പോണ്ട. പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കുക ഇതെന്താണ്, ആൾ പറഞ്ഞത് എന്നതാണ്. അതാണ് പാണിനീയ ശിഷ്യ പരമ്പരയിലൂടെ അത് പ്രസിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ ഭൈമി വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഈ സ്വരങ്ങളിൽ അനുനാസിക ചിഹ്നം കൊടുത്തിട്ടുണ്ട്. മറ്റ് വ്യാഖ്യാനങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഈ പുസ്തകത്തിനും അത് കാണിച്ചിട്ടില്ല ഏതൊക്കെ അനുനാസികമാണെന്നുള്ളതിന്. ചന്ദ്രക്കലയും അതിന്റെ നടുക്കൊരു കുത്തും കൊടുക്കുന്നു, ഇവിടെയൊന്നുമില്ല. പക്ഷെ ആ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്, വേറെ ഒരു പുസ്തകങ്ങളിലും അത് കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ആ രീതിയിൽ പഴയകാലത്ത് എഴുതിയിരുന്നപ്പോൾ അങ്ങനെ ലിപി കാണിച്ചിരുന്നു, ഇതൊക്കെ അനുനാസികങ്ങളാണ്. ഇപ്പൊ ഇതിൽ ലിപി കാണിക്കുന്നില്ല, പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു തരും ഇത് അനുനാസികമാണ് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം? ഉപദേശ ജനനാസിക ഇത്തെന്നുള്ള സൂത്രം കൊണ്ട് അതിന് ഇസഞ്ജ വിധിക്കും, ബാക്കി കാര്യം ചെയ്യും. ഈ പഠിപ്പിക്കുന്ന ആളെങ്ങനെ പറഞ്ഞു തരും? അതിനും വേറെ വഴിയൊന്നുമില്ല. അനുനാസിക സംജ്ഞ കൊണ്ട് വരേണ്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അനുനാസിക സംജ്ഞ കൊണ്ട് ഇസഞ്ജ വരും. ഇത് കണ്ട് ഊഹിക്കണോ, ഇതിൽ ഇസഞ്ജ വന്നെങ്കിൽ ഇത് അനുനാസികമായിരിക്കും, അങ്ങനെ ഊഹിച്ചാ പറയുന്നു, അല്ല വേറെ വഴിയൊന്നുമില്ല. പുക കാണുമ്പോൾ പുകയുണ്ടെങ്കിൽ തീയുണ്ട്, അതുപോലെ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇസഞ്ജ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസഞ്ജയെ തുടർന്നുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഊഹിക്കുമോ ഇത് അനുനാസികമാണ് അതുകൊണ്ട് ഇസഞ്ജോ. അതെല്ലാം എന്തായിക്കൊള്ളട്ടെ, നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു സ്വരത്തിന് ഇസഞ്ജ ഉള്ളതായി നമ്മൾ കണ്ടാൽ മനസ്സിലാക്കണം അത് അനുനാസികമായതുകൊണ്ട് ഈ സൂത്രപ്രകാരം വേറൊന്ന് പഠിക്കുന്നത് വരെ ഈ സൂത്രപ്രകാരം അതിന് ഇസഞ്ജ വന്നതാണ്. അതിപ്പോൾ ഉടനെ നമുക്ക് ആവശ്യം വരും. അതിന്റെ വൃത്തി ഒന്ന് വായിക്കുക. ഉപദേശ അനുനാസികോ അച്ഛൻ സ്യാത്. പ്രതിജ്ഞ അനുനാസിക്യാഹ, അനുനാസിക്യാഹ എന്ന് പിരിക്കണം. പ്രതിജ്ഞ ദീർഘമാണ്, അനുനാസിക്യാഹ ദീർഘമാണ്. ഏ സൂത്രം വന്നത്? അഗസ്വർണ ദീർഘ പാണിനീയാഹ. ബാക്കി താഴെ വരുന്ന നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. അപ്പൊ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ, അടുത്ത് അന്നാസിക സഞ്ജയും ഇസ്സഞ്ജയും വരുന്ന ഒരു സ്വരം നമ്മൾ പഠിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഇതുപോലെ ആവശ്യമായിട്ടുള്ള ഒരു സംജ്ഞാസൂത്രം ഇത്, വാസ്തവത്തിൽ ഇത് തുടക്കത്തിൽ കൊടുക്കേണ്ടതാണ് ഈ സൂത്രം. എന്തുകൊണ്ട് അവിടെ പറഞ്ഞ ലൺ മധ്യേത്തു ഇസ്സഞ്ജകഹ, ലണ്ണിന് ശേഷമുള്ള ആകാരം ഇത്താണ്. അപ്പോൾ ചോദ്യം വരും അതെങ്ങനെ ഇത്തായി, അവൻ പറയേണ്ടി വരും ഇത് ഉപദേശിയ ജനനാസി ഇതൊക്കെ അവിടെ പറയേണ്ടായിരുന്നു. എന്തുകൊണ്ടോ സിദ്ധാന്തകാരൻ ഈ സൂത്രം അവിടെ ചേർത്തില്ല. ഇതുപോലെ അവിടെ ചേർക്കേണ്ടിയിരുന്ന ഒരു സൂത്രമായിരുന്നു നമ്മൾ അകത്ത് അടുത്ത് പഠിക്കാൻ പോകുന്ന സൂത്രം. ഈ ഗീതാപ്രസിന്റെ പുസ്തകത്തിലാണെങ്കിൽ 33-ാമത്തെ പേജിൽ വേറെ ഏതെങ്കിലും പുസ്തകമാണെങ്കിൽ ഷഡ്ലിംഗ പ്രകരണത്തിൽ വരും തുടക്കത്തിൽ. 3, 4, 5, 6, 7, 8, 9-ാമത്തെ സൂത്രം വിരാമോ അവസാനം വർണ്ണാനാം അഭാവോ അവസാന സപ്ന സ്യാദ്. വിരാമോ അവസാനം, എന്താ സന്ധി വന്നത്? ഞങ്ങൾ പദം താതതി വിരാമ അവസാനം, രണ്ട് പദം. ഇത് സംഗതി വളരെ എളുപ്പമാണ്. ഇതൊരു സംജ്ഞാസൂത്രമാണ്. ഇത് വിധിക്കുന്ന സംജ്ഞയുടെ പേരാണ് അവസാനം. അവസാനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം തന്നെ അവസാനം, വേറെ ഇവിടെ വിശേഷിച്ച അർത്ഥമൊന്നുമില്ല. പക്ഷെ പാണിനിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു സംജ്ഞയായി പറയേണ്ടി വന്നു. കാരണം അത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാനുള്ളത് കൊണ്ട് മലയാളത്തിൽ അവസാനം എന്ന് പറയുന്നതിൽ കൂടുതൽ അർത്ഥമൊന്നുമില്ല. ഇവിടെ എന്ന് നമ്മളിപ്പം മനസ്സിലാക്കുക. ഇനി ഒരർത്ഥം കൂടെ ഉണ്ട്, അത് പിന്നീട് മനസ്സിലാക്കിയാൽ മതി. മലയാളത്തിലില്ലാത്ത അർത്ഥം, എല്ലാ അർത്ഥവും കൂടെ ഒരുമിച്ച് ഒരേ സമയം പഠിച്ചാൽ നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് മലയാളത്തിലെ അർത്ഥം പഠിച്ചാൽ മതി തൽക്കാലം. അവസാനം എന്ന് വെച്ചാൽ അവസാനം. എന്താ ഇതിൻ്റെ താല്പര്യം? രാമ കൃഷ്ണ ഗോവിന്ദ കേശവ എന്നൊക്കെ പറയുന്നിടത്ത് അവസാനത്തെ വിസർഗമുണ്ടല്ലോ, അതിനവസാനം എന്നാണ് സംജ്ഞ. അതാണ് മലയാളത്തിലെ അവസാനം എന്ന് പറഞ്ഞു. സംസ്കൃതത്തിലെ അവസാനം വേറെ ഒരർത്ഥമുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. ഇത്രയും നമ്മൾ പഠിക്കുക. ഒരു വാക്കിൻ്റെ അവസാനത്തെ വർണ്ണത്തിന് അവസാനം എന്ന് സംജ്ഞയുണ്ട്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. രാമ എന്ന് പറയുന്നതിൽ അവസാന സംജ്ഞയുള്ള ഏതിനാണ്? അറിയില്ല, വിസർഗത്തിന്. ഇത് തന്നെയാണ് വിരാമ അവസാനം എന്ന് പറയുന്നത്. വിരമ്യതേ അസ്മിൻ ഇതി വിരാമ എന്നാണ്. ഏതൊന്നിലാണോ വിരമിക്കുന്നത്, വിരമിക്കുക എന്ന് പറഞ്ഞാൽ അറിയാണ്, ജോലിയിൽ നിന്ന് വിരമിച്ചെന്ന് വെച്ചാൽ അവസാനിപ്പിച്ച് ജോലി, അത് തന്നെ ഇവിടെയും പറയുന്നു. ആ വിരമിക്കലിന് അവസാന സംജ്ഞയുണ്ട്. ഇവിടെ വിരമിക്കുന്ന എന്താണ്? വർണ്ണമാണ്. ഉച്ചരിച്ച് നിർത്തുന്നു. നമ്മൾ ഉച്ചരിച്ച് രാമഹ, വിസർഗം ഉച്ചരിച്ച് നിർത്തുന്നു. ആ വിസർഗത്തെ ഉച്ചരിച്ച് നിർത്തുന്നതിനാണ് വിരാമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വർണ്ണത്തെ ഉച്ചരിച്ച് നിർത്തിയതുകൊണ്ട് അതിന് അവസാനം എന്ന് സംജ്ഞ. അതാണ് പറയുന്നത് വർണ്ണാനാം അഭാവ എന്ന് പറയുന്നു. ഇത് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും. തൽക്കാലം ഒരു തരത്തിൽ മനസ്സിലാക്കിയാൽ മതി, എളുപ്പമുള്ള വഴി നമുക്ക് മനസ്സിലാക്കാം, മറ്റേതിലേക്ക് പോകണ്ട. വർണ്ണങ്ങളുടെ അഭാവം എവിടെയാണോ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, ഏതൊരു വർണ്ണമാണോ ഉച്ചരിച്ചിട്ട് നമ്മൾ നിർത്തുന്നു, നിർത്തുന്നാണല്ലോ അഭാവം. ആണ് പറഞ്ഞത് വിരമ്യതി അസ്മിന്നിതി വിരാമ. ഏതൊന്നിലാണോ വിരാമം സംഭവിക്കുന്നത്, ഏതൊരു ശബ്ദത്തെ ഉച്ചരിച്ചിട്ടാണോ നമ്മൾ ഉച്ചാരണം നിർത്തുന്നത്, രാമ ആണ് പറയുന്നത് വർണ്ണാനാഭാവ. അതിന് അവസാന സംജ്ഞ സ്യാത്. അതിന് അവസാന സ്വപ്ന അവസാനം എന്ന് സ്വപ്ന മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത പ്രയോഗത്തിലേക്ക് കടക്കാൻ. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? ഗുരുഹുസ്തരതി ഗുരുസ്തരതി ഗുരുസ്തരതി എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിരിക്കുന്നത് ഗുരുസ്തരതി, അതോടെ നമ്മുടെ ജോലി കഴിഞ്ഞു. പക്ഷേ നമ്മൾ സന്ധി എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുമ്പോൾ അങ്ങനെ പിരിച്ചുകൊണ്ടായില്ല. അവിടെ എന്ത് ചെയ്യണം? ഗുരുസ്തരതി എന്ന് പിരിക്കണം. വാസ്തവത്തിൽ ആ മേൽ എഴുതിയിരിക്കുന്നു അത് തന്നെ, ഗുരുസ്തരതി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പിരിക്കുമ്പോഴും ഗുരുസ്തരതി എന്ന് തന്നെ പിരിക്കണം. പക്ഷേ മേലെഴുതിയിരിക്കുന്ന ആ സകാരമല്ല, അവസാനം എഴുതിയിരിക്കുന്ന സകാരം. മേലെഴുതിയിരിക്കുന്ന സകാരം എന്ന് പറഞ്ഞാൽ സന്ധി വന്നതിന് ശേഷമുള്ള സകാരമാണ്. ഇത് രണ്ട് സകാരങ്ങളാണ്. ഈ അവസാനത്തെ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ സകാരം എന്ന് പറയുന്നത് സുപ്പില സകാരമാണ്. ഇത് ഓർത്തോളണം. രണ്ട് രണ്ട് സകാരങ്ങളാണ്. അപ്പോൾ ഈ സകാരത്തിൽ വരുന്ന സൂത്രമാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ആ സൂത്രം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലാണെങ്കിൽ 29-ാമത്തെ പേജിൽ ഒരു കുഴപ്പമുണ്ട്. 29 എന്ന് പറയുന്നത് വായിക്കാൻ പലർക്കും അറിയത്തില്ല. അത് മലയാളത്തിലൂടെ മേലെ എഴുതി വയ്ക്കുന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് ഹിന്ദി ലിപിയാണ്. എന്നുവെച്ചാൽ വിസർഗസന്ധി തുടങ്ങുന്ന നടക്കും. 3-ാമത്തെ സൂത്രം കണ്ടുപിടിച്ചെന്ന് വിശ്വസിക്കുന്നു. സസജുഷോരുഹു പദാന്തസ്യ സസ്യ സജുഷശ്ച രുഹുസ്യാത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്? ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സൂത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും പോകും. പ്രത്യേകിച്ച് ഒരു സന്ധി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ എവിടെ പോയി? അച്ഛന്ധി പോയി, ഷല്ലിംഗ പ്രകടനത്തിൽ പോയി, ഇപ്പോൾ ദാ വിസർഗസന്ധി വന്നു. ഇനിയിപ്പോൾ അടുത്ത് പോകുന്നത് ഹൽസന്ധിയിലായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അവിടെ എങ്ങനെയാ രൂപം വരുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ലഘുസിദ്ധാന്തമതി എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ കർമ്മത്തിലായിരിക്കും ലഘുസിദ്ധാന്തമതി എഴുതുന്നത്. സൂത്രത്തിൽ എന്താണ്? രണ്ട് പദമാണ്. സസജുഷ ഉരുഹു. ഈ സസജുഷ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് താഴെ എഴുതിയിരിക്കുന്നത്. പദാന്തസ്യ സസ്യ സജുഷഹച്ച എന്ന് എഴുതിയിരിക്കുന്നു. സസജുഷയുടെ രൂപമാണ്. സസജുഷ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണത്. അവിടെ വന്നിരിക്കുന്ന സന്ധി നമ്മൾ പഠിച്ചിട്ടുള്ളല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി സസജുഷ എന്ന് പറയുന്നതെന്ന് താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥം പദാന്തസ്യ സസ്യ സജുഷശ്ച. ഈ അർത്ഥം കിട്ടുന്നതിന് കാരണം നമ്മൾ നേരത്തെ പഠിച്ചത് സന്ധികൾ പഠിച്ചതല്ല, സംഹിതാധികാരത്തിലാണ്. സംഹിതായാം എന്ന് പറയുന്നൊരു സൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ സംഹിത അധികാരമില്ല. ഇത് ശ്രദ്ധിക്കുക. 8-ാം അധ്യായത്തിലെ 2-ാം പാദത്തിലെ 66-ാമത്തെ സൂത്രമാണ് ഇത്. ഇത് മനസ്സിലിരിക്കുന്നു. കാണാ പിടിക്കുകയൊന്നും വേണ്ട, അറിഞ്ഞിരിക്കുന്നു. ഇത് പദാധികാരമാണ്. കാരണം ഇതിന്റെ മേളില് പദസ്യ എന്ന് പറയുന്നൊരു സൂത്രം ഇങ്ങനെ കടന്നുപോകും, ഗംഗാപ്രവാഹം പോലെ. ഗംഗാപ്രവാഹവച്ചാപി നേരത്തെ പറഞ്ഞല്ലോ, ഗംഗാപ്രവാഹം പോലെ കടന്നുപോകും. ആ പദസ്യ എന്ന് പറയുന്ന സൂത്രം ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇവിടെ കിട്ടിയ അർത്ഥം പദാന്തസ്യ. അങ്ങനെ ഒരർത്ഥം കിട്ടുന്നത് പദസ്യ എന്നുള്ള ഒരു സൂത്രം കൊണ്ട് മാത്രം കിട്ടത്തില്ല. അതിനുവേണ്ടി വേറെ രണ്ട് സൂത്രം കൊണ്ട് ഏന വിധിസ്തദന്തസ്യ അലോന്ത്യസ്യ ഈ രണ്ട് സൂത്രവും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം വരും. മുന്നോട്ട് ചെല്ലുമ്പോൾ അത് മനസ്സിലാവും. വിശദീകരിക്കും. പിന്നെ അങ്ങനെ രണ്ട് സൂത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വിവരമില്ല എന്ന് വിചാരിക്കും. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം വേറെ ആരെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് ആ സൂത്രങ്ങളൊക്കെ ഇവിടെ വന്നതൊക്കെ വിശദീകരിച്ച് പറയുകയും പറയുമോ, നമ്മൾ വിവരമല്ലാത്ത ഒരാളുടെ അടുത്ത് നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. പുറമേ പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും വിചാരിക്കും. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങോട്ട് ചിന്തിക്കണ്ട. ഇപ്പൊ തൽക്കാലം വൃത്തി അങ്ങ് പഠിക്കുക. പദാന്തസ്യ സസ്യ ഋഹു സ്യാത് ഇത് പഠിക്കുക. പദാന്തമായ സകാരത്തിന് ഋ വരും. ഇതിനെ ഋത്വപ്രകരണം എന്ന് പറയും. ഇവിടെ വിധിക്കുന്ന ഋത്വമാണ്. അഷ്ടാധ്യായി എടുത്ത് നോക്കുക. ഈ സൂത്രം ഇതിന് ശേഷം വരുന്ന സൂത്രങ്ങളെല്ലാം ഋത്വം ഇരിക്കുന്നതാണ്. ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? പദാന്തത്തിൽ എന്ന് വെച്ചാൽ, പദാന്തം എന്ന് വെച്ചാൽ എന്താണ്? പദത്തിന്റെ അന്തം. ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് ഋത്വം വരും. ഇതാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. അപ്പൊ ചോദിക്കും, പിന്നെ സജുഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നതോ? തൽക്കാലം നിങ്ങൾ പഠിക്കണ്ട. ഞാൻ പറയുന്നത് മാത്രമേ പഠിക്കാവൂ. ആവശ്യമല്ല വേറെ എന്തെങ്കിലും കയറി പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതെന്താ പഠിപ്പിക്കാത്തതെന്ന് ചോദിക്കുകയും ചെയ്യരുത്. പഠിപ്പിച്ചെന്ന് മാത്രമേ ചോദ്യം ചോദിക്കാവൂ. ഇങ്ങനെ ചില കർശനമായ നിബന്ധനകളുണ്ട്. പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, പഠിപ്പിക്കാത്തതെന്ന് ചോദ്യം ചോദിക്കരുത്. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ലെന്ന് ചോദിക്കരുത്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, മനസ്സിലാകത്തില്ല, എനിക്കൊരുപാട് അധ്വാനിക്കേണ്ടിയും വരും. വയസ്സുകാലത്ത് എന്നെ കൊണ്ട് ഒരുപാട് അധ്വാനിപ്പിക്കരുത്. എന്നുവെച്ചാൽ ഈ സജുഷ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, അതിലെ സകാരത്തിന് എഴുത്തും ഇരിക്കുകയാണ്. അത് ഒരൊറ്റ ശബ്ദമാണ്, അതിനെഴുത്തും ഇരിക്കുന്നത്. നമ്മളിവിടെ പഠിച്ചിട്ട് കാര്യമൊന്നും, അത് വരുമ്പം പഠിച്ചാൽ മതി. പക്ഷേ ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് എഴുത്തും വരുമെന്ന് പറഞ്ഞാൽ അത് നൂറ് കണക്കിന് സ്ഥലത്ത് വരും. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ സൂത്രം പ്രയോഗിക്കേണ്ടി വരും. സജുഷ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ശബ്ദത്തിന് വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയത്. ഈ ഒരു ഉദാഹരണം, രണ്ട് ഉദാഹരണം വരുന്ന എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ കുറുക്ക് വഴിയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് രൂ വരും എന്നാണ്. ഇനി രൂ എന്താണെന്ന് നോക്കണം. രൂ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? രുഹു എന്നാണ്. ഗുരുഹു എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ അതെല്ലാം കളയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ രൂ മാത്രം എടുത്താൽ മതി. അങ്ങനെ രൂ എന്ന് പറയുന്നതിന് നമുക്ക് പറയുന്നതിന് വേണ്ടി, സൂത്രത്തിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പാണിനി ചില അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ രൂ എന്നുള്ളതിനെ രുഹു എന്നാക്കി. നമ്മൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറൊന്ന്, സസ്യ. സ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഷഷ്ടിയാണ് സസ്യ. ഇവിടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആൾക്കാർ ചോദിക്കും. എപ്പോഴും എപ്പോഴും ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ ഞാൻ ഓർത്തെന്നിരിക്കത്തില്ല, ചില പറഞ്ഞൊന്നും ഇരിക്കത്തില്ല. അത് ഓർത്തോണം. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഹകാരാദിഷ്വകാര ഉച്ചാരണത് ഹ. ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ സ്വരത്തെ വിട്ടിട്ട് ബാക്കി എടുക്കാവൂ. സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്വരത്തെ വിട്ടിട്ട് ബാക്കി എടുക്കാവൂ, സ എടുക്കാവൂ. ഇത് അവസാനത്തെ വാണിങ്ങാണ്, ഇനി പറയത്തില്ല. ഇപ്പൊ സസ്യ എന്ന് പറഞ്ഞാൽ സ്. ഒരു പദത്തിന്റെ അന്ത്യത്തിലെ സകാരത്തിന് എന്തോരും രൂ വരും. രു എന്ന് പറഞ്ഞാൽ ഇവിടെ രുഹു എന്നാ പറഞ്ഞിരിക്കുന്നത്, വിട്ടയ്ക്കുക. രു രു എന്ന് വെച്ചാൽ രേഖത്തിന് ശേഷം ഉ, ഇത്രയേ ഉള്ളൂ. ഫലത്തിലേക്ക് വിസർക്കും, അതൊക്കെ അങ്ങ് വിട്ടയ്ക്കുക. അതിനെയൊന്നും കുറിച്ച് കൂടുതൽ ചിന്തിച്ച് തല പോയിക്കരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലായിക്കോളും. ആവശ്യമുള്ള മനസ്സിലാക്കി പോവുക. ആവശ്യമില്ലാത്തൂടെ മനസ്സിലാക്കാൻ ഒരു ശ്രമം വന്നു കഴിഞ്ഞാൽ അത് അമിത ഭക്ഷണം കഴിക്കും പോലെയാണ്, അജീർണം പിടിപെടും, പിന്നെ കഴിക്കാൻ വയ്യാതെ വരും, പിന്നെ നമുക്ക് പഠിക്കാൻ മുമ്പോട്ട് പോകാൻ വയ്യാതെ വരും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, എന്താണ് ഓരോ പദത്തിൻ്റെ അന്ത്യത്തിലെ സകാരത്തിന് രു വരും, അതിലെ ഈ ഉ എന്ന് പറയുന്നത് അനുനാസികമാണ്. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. അപ്പം അഭിമാനത്തോടുകൂടി തന്നെ പറയണം, ഞാൻ പറയുന്നു. എന്തുകൊണ്ട്? ഞാൻ പാണിനീയനാണ്, പാണിനീയ പരമ്പരയിൽപ്പെട്ടയാളാണ്, ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടെന്താ, എന്താ സംഭവിക്കുന്നത്? ഉപദേശ അനുനാസിക ഇത് എന്നുള്ള സൂത്രപ്രകാരം ഉ ഇത്താവും. സൂത്രം നമ്മളിപ്പോൾ പഠിച്ചത് ഉപദേശ അനുനാസിക ഇത്. അപ്പോൾ ഇവിടുത്തെ ഉകാരം ഇത്താകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ സൂത്രം പഠിച്ചത്. ഉപദേശ അനുനാസിക ഇത് പ്രകാരം ഇത്തായി. ഇത്തായി കഴിഞ്ഞാൽ പല പ്രയോജനവും വരും. പക്ഷെ ഇവിടെ നമ്മുടെ പ്രയോജനം എന്താണ്? തസ്യ ലോപഹ, അതിനെ കളയുക. ഗുരുവിന്റെ ഉപകാരത്തിന് നിസ്സഞ്ജ വിധിച്ചു, നമ്മളതിനെ കളഞ്ഞു. അപ്പൊ ഇവിടെ ശേഷിക്കുന്ന എന്താണ്? ഒരു അല്ലെങ്കിൽ അതിനൊരു ഏഫോ എന്നും പറയും. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം എന്തായി? ഒരു പദത്തിന്റെ അന്ത്യത്തിലെ സകാരത്തിന് രേഫം വരും, രു വരും. ഈ സൂത്രത്തിന്റെ അർത്ഥം ഇപ്പോൾ എന്തായി? ഉപദേശ ജനനാസിക പ്രവർത്തിച്ച് ഉകാരത്തിന് ഇസഞ്ഞ് വന്ന് തസലോ പ്രകാരം അത് ലോപിച്ച് ഇപ്പോൾ അർത്ഥം എന്തായി? ഒരു പദത്തിന്റെ അന്ത്യത്തിലെ സകാരത്തിന് ഒരു രേഫം വരും. സാധാരണ രു എന്ന് പറയാറില്ല, വൈയാകരണന്മാർ പറയുന്ന രേഫം എന്നാണ്. ഇനി നമ്മുടെ ഉദാഹരണത്തിലേക്ക് വരണം. ഇവിടെ പോയി ഗുരുസ്ഥരതി, അതില് നമ്മൾ പിരിച്ചെഴുതിയിട്ടുണ്ട് ഗുരുഹു പ്ലസ് സ്ഥരതി. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തെ സംസ്കരിക്കുകയാണ് പിരിച്ചിട്ട്. ഇനി നമ്മൾ അതിനെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുക, ഗുരുവിനെ മാത്രം എടുക്കുക, വാക്യത്തിൽ നിന്ന് അതിനെ മാറ്റുക. നമ്മൾ ആ പദത്തെ സംസ്കരിക്കുകയാണ്. ഗുരുഹു ഇങ്ങോട്ടെടുത്തിട്ട് ഗുരുസെന്ന് എഴുതുക. ഇതിൽ നിന്ന് മാറ്റണം, അതിൻ്റെ പരത്തിൽ വേറെ പദം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അത് വാക്യമാവും. അപ്പം നമ്മൾ വാക്യത്തെയാണ്, വാക്യത്തിലാണ് നമ്മുടെ അഭ്യാസം. ഇതിപ്പോൾ അങ്ങനെയല്ല, പദത്തിൽ ഗുരുഹു മാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഗുരുഹു അവിടെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗുരുഹു എന്നുള്ളത് വിസർഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് സകാരത്തിൽ നിന്നാണ്. അതിൻ്റെ താഴെ എഴുതുക ഗുരുസ്. ഇവിടെ ഇനി നമ്മൾ അഭ്യാസമൊക്കെ നടത്തണം. സൂത്രത്തെ അവിടെ കൊണ്ടുവരുക എന്താണ്? ഗുരുസ് എന്ന് പറയുന്നത് പദമാണ്. എന്തുകൊണ്ട്? ഗുരു എന്ന് പറയുന്നതിൽ നിന്ന് പരത്തിൽ സുപ് എന്ന് പറയുന്ന ഒരു പ്രത്യയമുണ്ട്. സു അതിലെ സു ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കരുത്, ഇത്രയും മാത്രമേ മനസ്സിലാക്കാവൂ. മുമ്പോട്ട് പഠിച്ചിട്ടില്ലാത്തവർ ഗുരു എന്ന് പറയുന്ന ശേഷം പരത്തിൽ ഇരിക്കുന്ന ഇത് സു എന്ന് പറയുന്ന സുപ്പാണ്. അതുകൊണ്ട് ഗുരുസ് എന്ന് പറയുന്ന സുബന്ധമാണ്. ഇത് സുബന്ധമായതുകൊണ്ട് ഇത് പദമാണ്. ഗുരുസ് എന്ന് പറയുന്ന പദമാണ്, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുക. ഗുരുസ് എന്ന് പറയുന്നത് അന്ത്യത്തിൽ സകാരം ഇരിക്കുന്നത് കൊണ്ട് ഇതൊരു പദമാണ്. ഇതിന് പദമെന്ന് പറയും, മറക്കരുത്. ഏത് പാതിരാത്രി വിളിച്ച് ഉണർത്തി ഞാൻ ചോദിച്ചാലും പറയണം ഗുരുസ് എന്ന് പറയുന്നത് പദമാണ്. എന്തുകൊണ്ട്? അവസാനം ഒരു സകാരം ഇരിക്കുന്നു, പദം. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ സകാരം എന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിലുള്ള, എന്നുവെച്ചാൽ അവസാനത്തിലുള്ള സകാരമാണ്. അത് പദമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്. ഗുരുസ് എന്ന് പറയുന്നതിന്റെ സകാരം പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരമാണ്. ഇനി സൂത്രത്തിൽ നോക്കുക. ഇപ്പൊ പഠിച്ച സൂത്രത്തിൽ പദാന്തസ്യ സസ്യ രുഹുസ്യ സജുഷ നമ്മൾ വിട്ട്, നമ്മളതിൽ തൊടുന്നില്ല. പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് രു വരും. അത് നമ്മളൊന്നുകൂടെ പരിഷ്കരിച്ച്, പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് രേഫം വരും. ഗുരുവിന് വന്നു കഴിഞ്ഞു. വന്നല്ലോ പദത്തിന്റെ അന്ത്യത്തിലുള്ള രേഖം സകാരത്തിന് രേഖം വന്നു. അപ്പോൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഈ സൂത്രം ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. സസജുഷൂരു ഇവിടെ ഗുരുസ് എന്ന് പറയുന്നതിൽ അവസാനം സകാരം ഇരുന്നത് കൊണ്ട് അത് പദമായി. ആ സകാരം എന്ന് പറയുന്ന പദത്തിന്റെ അന്ത്യത്തിലായി. ആ പദത്തിന്റെ അന്ത്യത്തിലിരുന്ന സകാരത്തിന് സസജുഷൂരു എന്നുള്ള സൂത്രപ്രകാര രേഖം വന്ന് ഗുരുര്. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കാര്യം ഇരിക്കണം, എന്താണ് ഗുരുസ്ഥരതി? അത് വിട്ടുകളയരുത്. അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അപ്പോ എന്തായി? ഗുരുര് എന്നായി. ഇനി അടുത്ത സൂത്രം നോക്കുക, എവിടെയാണ്? അതിന്റെ മുമ്പിലത്തെ പേജ്, 27-ാമത്തെ പേജ്. അതായത് ഹൽസന്ധിയിലെ അവസാനം 27-ാമത്തെ പേജിൽ 1, 2, 3, 4, 5-ാമത്തെ സൂത്രം. അവിടെ ഇവിടെ എല്ലാം ഉള്ള സൂത്രങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ ആദ്യം നിങ്ങൾക്കൊരു പ്രയാസം തോന്നും. പക്ഷെ ഒന്ന് രണ്ട് ഉദാഹരണം ചെയ്യുമ്പോൾ ഇത് വളരെ അനായാസമായി മാറും. ഖരവസാന യോർ വിസർജനീയ ഖരവസാനയോഹോ വിസർജനീയ രണ്ട് പദമാണ്. വൃത്തി നോക്കുക. ഖരി അവസാനേ ച പദാന്തസ്യ രേഖസ്യ വിസർഗഃ. ഈ സൂത്രം വിധിസൂത്രമാണ്. സസജുഷൂരു എന്ന് പറയുന്ന വിധിസൂത്രമാണ്. ആ സൂത്രം എന്താ ചെയ്യുന്നത്? ഒരു പദത്തിന്റെ അവസാനത്തിലുള്ള സകാരത്തിന് രേഖത്തെ വിധിച്ചു. ഇതെന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള രേഖം, അതായത് ഒരു പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന രേഖത്തിന് വിസർഗത്തെ വിധിക്കുന്നു. ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള രേഖത്തിന് വിസർഗത്തെ വിധിക്കുന്നു. ഇതിന് രണ്ട് കണ്ടീഷനുണ്ട്, എന്നുവെച്ചാൽ രണ്ട് നിമിത്തങ്ങൾ. ഒന്നെന്താണ്? ഖരി. ഖര് പ്രത്യാഹാരത്തിലെ വർണ്ണങ്ങൾ പരത്തിൽ ഇരിക്കണം. ഏതിന് പരത്തിൽ? ആ രേഖത്തിന്. പദത്തിന്റെ അന്ത്യത്തിലുള്ള രേഖത്തിന്റെ പരത്തിൽ എന്നുവെച്ചാൽ അതിനുശേഷം ഖരു പ്രത്യാഹാരത്തിലുള്ള ഏതെങ്കിലും വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ആ പൂർവത്തിലിരിക്കുന്ന ആ രേഖത്തിന് വിസർഗം വരും. ഇതൊരു നിമിത്തം. രണ്ടാമത് പറയുന്ന എന്താണ്? അവസാനേച്ച. ആ രേഖം അവസാനത്തിലിരുന്നാലും മതി, എന്നുവെച്ചാൽ പരത്തിൽ ഖരു വേണ്ട. ഒരു രേഖം ഒരു പദത്തിന്റെ അവസാനത്തിലിരുന്നു കഴിഞ്ഞാൽ അതിന് വിസർഗം വരും. പിന്നെ നമ്മൾ എഴുതിയ ഗുരു എവിടെ പോയി? ഗുരു അല്ല, ആ ഇവിടെ ഗുരുര് എന്നിരിക്കുന്നു. ഗുരുര് എന്ന് പറയുന്നത് ഒരു പദത്തിന്റെ അന്ത്യത്തിൽ രേഖ ഇരിക്കുകയാണ്. ഇവിടെ പരത്തിലൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം പറഞ്ഞ എന്താണ്? ആ രേഖ എന്ന് പറയുന്നത് അവസാനത്തിലിരിക്കണം, അത് അവസാനമായിരിക്കണം. എന്നുവെച്ചാൽ അതിന് അവസാനം എന്നൊരു സംജ്ഞ വേണം. എന്ന് വെച്ചാൽ അവസാനത്തിരിക്കാന്ന് തന്നെ മലയാളത്തിൽ പറഞ്ഞാൽ അത് അവസാനത്തിരിക്കുന്നു. സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് അവസാനം എന്ന് പറയുന്ന ഒരു സംജ്ഞ വേണം. അതെങ്ങനെ കിട്ടും? ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്, വിരാമോ അവസാനം. അപ്പൊ ഇവിടുത്തെ ഗുരുര് എന്ന് പറയുന്നതിന് വിരാമോ അവസാനം എന്നുള്ള സൂത്രപ്രകാരം ഋന് അവസാന സംജ്ഞ കിട്ടി. ഇനി ആ സൂത്രവും സംജ്ഞയൊന്നും ഇല്ലെങ്കിലും അവസാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മലയാളത്തിലും അങ്ങനെ പറയുന്നുണ്ട്, ഇവിടുത്തെ അരു എന്ന് പറയുന്ന അവസാനമാണ്. ഈ സൂത്രം എന്താ പറയുന്നത്? ഖരവസാനയോ വിസർജനീയാന്ന് പറയും. വിസർജനീയാന്ന് പറഞ്ഞാൽ വിസർഗം. അവസാനേ, അവസാനത്തിൽ, രേഖത്ത് നോക്കുക, ഇത് അവസാനമാണ്. പദാന്തസ്യ രേഖസ്യ, പദത്തിന്റെ അന്ത്യത്തിലുള്ള രേഖത്തിന് വിസർഗം വരുന്നു. വിസർഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഗുരുഹു, അങ്ങനെയാണ് ഗുരുഹു വരുന്നത്. ഇങ്ങനെയാണ് രാമഹ വരുന്നത്, കൃഷ്ണഹ വരുന്നത്, കേശവ വരുന്നത്, എല്ലാം ഇങ്ങനെയാണ്. രാമസ് എന്നിരിക്കുന്നു. സജുഷ ഒരു പ്രകാരം ഋത്വം വരുന്നു. ഖരവസാന ഒരു വിസർജനീയ പ്രകാരം വിസർഗം വരുന്നു. രണ്ടേ രണ്ട് സൂത്രം. കൃഷ്ണഹ, കൃഷ്ണസ് എന്നിരുന്നു. സസജുഷ ഒരു പ്രകാരം ഋ വരുന്നു, രേഖം വരുന്നു. ഖരവസാന ഒരു വിസർജനീയ, അവസാനത്തെ രേഖയുണ്ട്, വിസർഗം വന്നു. കൃഷ്ണഹ, കേശവ, ഗോവിന്ദ, എത്രയോ എത്രയോ നൂറുകണക്കിന് ശബ്ദങ്ങൾ ഈ രണ്ട് സൂത്രങ്ങളുണ്ടാണ്. നൂറല്ല, ആയിരമല്ല, ലക്ഷമെന്ന് വേണമെങ്കിലും പറയാം. സുബന്ധ ശബ്ദങ്ങൾ, പദാന്ത ശബ്ദങ്ങൾ എല്ലായിടത്തും ഈ സൂത്രം പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഗുരുഹു എന്ന് വന്നു. ഇവിടെ നമ്മൾ ഏതാ സ്വീകരിച്ചത്? അവസാനേ എന്നുള്ള ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഖരിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മുമ്പ് ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന സന്ധികളിൽ നിന്നുള്ള വ്യത്യാസം ഇതാണ്. മുമ്പ് പഠിച്ച സന്ധികളിലൊക്കെ എങ്ങനെയാണ്? ആ ഈ ഇരുന്നപ്പോൾ എ വന്നു, ആ ഊ ഇരുന്നപ്പോൾ ഓ വന്നു, ആ എ ഇരുന്നപ്പോൾ ഐ വന്നു, ആ ഓ ഇരുന്നപ്പോൾ ഔ വന്നു, ഈയുടെ പരത്തിൽ അച്ചിരുന്നപ്പോൾ എണ്ണു വന്നു, എയുടെ പരത്തിൽ ആ ഇരുന്നപ്പം പൂർവ്വരൂപം വന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പഠിച്ചത്, രണ്ടെണ്ണം. ഇവിടെ മാത്രം അതിന് വ്യത്യാസമുണ്ട്, ഇവിടെ പരത്തിലൊന്നുമില്ല. പിന്നെയോ അവസാനമായി രേഖം വന്നു, ഖരവസാനയോർ വിസർജനീയ, വിസർഗം വന്നു. ഇത് ഇപ്പം നമ്മൾ ചെയ്ത് തന്നെയാണ് പറയുന്നത്. പദസംസ്കാരം എന്ന് വെച്ചാൽ നമ്മളൊരു പദത്തെ സംസ്കരിച്ച് പൂർണ്ണമാക്കി. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് സിദ്ധരൂപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രൂപം സിദ്ധിച്ചു കഴിഞ്ഞു. ഇനി വൈയാകരണ രീതിയിൽ കയറി ഇടപെടാമെന്നില്ല, പ്രയോഗിക്കുകയേ ഉള്ളൂ. ധൈര്യം വേണ്ട പ്രയോഗിക്കുക. എവിടെയും പറയാം ഗുരു, ഗുരുഹു ഗച്ഛതി, ഗുരു പോകുന്നു, ഗുരുഹു സ്വപിതി, ഗുരു ഉറങ്ങുന്നു, ഗുരുഹു പഠതി, ഗുരു പഠിക്കുന്നു, ഗുരുഹു ഭക്ഷയതി, ഗുരു ഭക്ഷിക്കുന്നു. ഇങ്ങനെ സർവത്ര ഇത് ഉപയോഗിക്കാം. ഇത് സിദ്ധരൂപം ഗുരുഹു. ഇതിനെയാണ് പറയുന്നത് പരിനിഷ്ഠിത രൂപം എന്ന് വെച്ചാൽ പ്രയോഗക്ഷമമായ രൂപം. ഇവിടെ ഏതുമോന് തുടങ്ങിയെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവസാനം വന്നപ്പോൾ നമ്മൾ രണ്ട് സൂത്രം പ്രയോഗിച്ചു. മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഏതൊക്കെ സൂത്രങ്ങൾ അതിനോടൊപ്പം വന്നു എന്നും നമുക്കറിയത്തില്ല. പക്ഷെ പദസംസ്കാരം ഇവിടെ ഈ പദത്തിൽ പൂർണ്ണമായി. അതുകൊണ്ട് ഇത് സിദ്ധരൂപമാണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിരിക്കും. എന്നാൽ ഇതിലിനിയും പണിയേണ്ടി വരും, പണി തീരുന്നില്ല. എവിടെ? വാക്യ സംസ്കാരത്തിൽ. അതിവിടെ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇനി പഴയ നോക്കുക. ഗുരുഹു സ്ഥരതി, എവിടെ പഴയത്? ഗുരുഹു സ്ഥരതി, അതെ. നമ്മളവിടെ ആദ്യം എന്താ എഴുതിയത്? ഗുരുസ്ഥരതി. നമ്മളെന്താ പിരിച്ചെഴുതിയത്? ഗുരുഹു സ്ഥരതി. ഗുരുഹു, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുരുഹു തരതി നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ നമ്മളവിടെ രണ്ട് സൂത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണ് പിരിച്ചെഴുതിയത്. നമ്മുടെ അറിവിൽ ഏതൊക്കെ? സസജുഷോരുഹു ഖരവസാനയോർ വിസർജനീയ, രണ്ട് സൂത്രങ്ങൾ പ്രയോഗിച്ചു. ഇവിടെ ചിലർക്ക് സംശയമുണ്ടാകും. ആർക്കും ഉണ്ടായില്ലെങ്കിൽ എനിക്കുണ്ടാവും. എന്തുകൊണ്ട്? കാരണം സസജിഷരു എന്താണ് പറയുന്നത്? ഇവിടെ താഴെ എഴുതിയിരിക്കുകയാണ്, ഗുരുസ് തരതി, ഒരു പദത്തിൻ്റെ അന്ത്യത്തിലുള്ള സകാരത്തിന് രേഖം വരും. ശരി, അത് വരുത്തി ഒന്ന് എഴുതി കാണിക്കുക. ഗുരുസ് തര ഗുരു രു തരതി, അവിടെ അവിടെ തന്നെ കാണിക്കുന്നു, ഇവിടെയല്ല, അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ എഴുതിയതിൻ്റെ താഴെ ഗുരുസ് തരതി എന്നുള്ളതിന് ശേഷം എന്ത് വരുന്നു? ഗുരു ഒരു പ്ലസ് തരതി. ഇതെല്ലാം നല്ല മനസ്സിൽ ഉറപ്പിക്കണം. എന്നാൽ അടുത്തു വരുന്ന വിഭാഗങ്ങൾ വളരെ ഈസിയാവും. നേരത്തെ നമ്മൾ ഗുരുഹു എന്നുള്ള ശബ്ദം ശ്രദ്ധിച്ചത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്, അതിനാണ് ഇത് ഇവിടെ തന്നെ എഴുതാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ഗുരുഹു എന്ന് പറയുന്ന പദത്തിനെ അടർത്തി മാറ്റിയിട്ട് അവിടെ ഗുരുഹു എന്നാക്കി. അവിടെ സസജുഷോരു വന്നതിന് ശേഷം ഹരവസാനുയർ വിസർജനീയ ഈ സൂത്രം പ്രവർത്തിച്ച് ഗുരുഹു എന്നായി. അവിടെ എന്താ പറഞ്ഞത്? ഒരു പദത്തിലെ അവസാനത്തെ രേഫത്തിന് വിസർഗം വരും. ഇവിടെ നോക്കുക, ഗുരു രു തരതി എന്നിരിക്കുന്നു. ഇവിടെ ഒരു പദത്തിലെ അവസാനത്തിൽ രേഫ ഉണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? ഇവിടെ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ രേഫം ഉണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറയുക, തിരിച്ച് ചോദ്യം ചോദിക്കരുത്. ഇവിടെ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ രേഫം ഉണ്ടോ? ഇല്ല. കറക്റ്റ്. എന്നെ കുഴക്കാൻ നോക്കിയാണ്. ഇല്ല, അതാണ് ഉത്തരം. പക്ഷേ ഇവിടെ ഒരു പദത്തിൻ്റെ അന്ത്യത്തിൽ രേഖമുണ്ട്, മനസ്സിലാക്കണം. ഉണ്ടോ? ഇവിടെ ഒരു പദത്തിൻ്റെ അന്ത്യത്തിൽ രേഖമുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറയണം, ചോദ്യം പാടില്ല. ഉണ്ട്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം, മനസ്സിലാക്കാത്തവർ. കാരണം ഗുരു ഇത് പലർക്കും ആശയക്കുഴപ്പം വരുന്നതാണ് എന്ന് പറയുന്നിടത്ത് ആര് വന്ന് സ് എന്നാണ് പറഞ്ഞു. സ് വന്നു കഴിഞ്ഞാൽ അത് പദമാകും. സ് വന്നു കഴിഞ്ഞാൽ പദമാകും. അപ്പോ സ് എന്ന് പറയുന്ന എന്തായി? പദത്തിന്റെ അന്ത്യത്തിലായി. ഗുരു എന്ന് പറയുന്നത് ആ സകാരത്തിന് വന്ന രേഖമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും പദത്തിൻ്റെ അന്ത്യത്തിലായി. ഇതെങ്ങനെ പദമാകും? അത് നമ്മൾ നേരത്തെ പഠിച്ചു. സുപ്തിങ് അന്തം പദം, ഗുരു സ് എന്ന് പറയുന്ന സുബന്ധമാണ്, അതിന് വന്ന രേഖവും അവിടെ, അതുകൊണ്ട് തന്നെ അത് സുബന്ധമാണ്. അപ്പോൾ ഗുരു രു എന്ന് പറയുന്നത് എന്താണ്? സുബന്ധമാണ്, അത് പദമാണ്. സകാരം പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്നത് പോലെ തന്നെ രേഖവും പദത്തിന്റെ അന്ത്യത്തിലാണ്. അത് വ്യക്തമായല്ലോ. ഇവിടെ പരത്തിൽ തരതി എന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ രേഖം എന്ന് പറയുന്നത് അവസാനത്തിൽ അല്ല. എന്തുകൊണ്ട്? വിരാമോ അവസാനം. വർണ്ണങ്ങൾ ഉച്ചരിച്ച് അവസാനിക്കുമ്പോൾ ആ അവസാന വർണ്ണത്തിനാണ് അവസാന സംജ്ഞ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്ന അവസാനമല്ല, പാണിനിയുടെ സപ്നയാണ്. സൂക്ഷിക്കണം, പാണിനി കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സപ്നയാണ്, അത് അർത്ഥവത്താണ്. ഒരു വർണ്ണം ഉച്ചരിച്ച് അവസാനിക്കുന്ന ആ വർണ്ണത്തിനാണ് അവസാന സജ്ഞ. ഇപ്പൊ ഗുരു തരതി എന്ന് പറയുമ്പോൾ ഇവിടെ അവസാന സജ്ഞ ഏതിനാണുള്ളത്? തീയില വികാരത്തിന്. കാരണം അവിടെയാണ് നമ്മൾ നിർത്തി, ഇവിടെ നമ്മൾ നിർത്തിയില്ല. ഗുരു ഒരു തരതി എന്നാണ്. മനസ്സിലായല്ലോ. പദത്തിന്റെ അന്ത്യമാണ് ഒരു, പക്ഷേ അതിന് അവസാന സംജ്ഞയില്ല, കാരണം നമ്മളവിടെ നിർത്തിയില്ല, വീണ്ടും ഉച്ചരിക്കുന്നു, ഇടയ്ക്കൊരു പ്ലസ് ഇട്ട് എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാൻ സൗകര്യത്തിനാണ്. അത് സംസ്കൃതമല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പ്ലസ് അപ്പോ ഗുരു എന്ന് പറയുന്നത് അവസാനമല്ല, കരതി വന്ന് ഈ ആണ് അവസാനം. എന്തുകൊണ്ട് പാണിനി പറഞ്ഞു? വർണ്ണം ഉച്ചരിച്ച് തീരുമ്പോൾ പിന്നെ ഉച്ചരിക്കാതിരുന്നാൽ അതിനെ അവസാന സംജ്ഞ വരും. ശാന്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു പദത്തിന്റെ അവസാന വണത്തിന് അന്ത്യം, അന്തം എന്നുള്ള പേരുണ്ട്, അത് അന്ത്യമാണ്. ഇവിടെയാണ് പറയുന്നത് എന്താണ്, മഹതി സൂക്ഷ്മേക്ഷിക വർത്തതി ആചാര്യസ്യ. വ്യാഖ്യാതാക്കൾ പറയുന്നു ആചാര്യൻ എത്ര സൂക്ഷ്മമായി ചിന്തിച്ചിരിക്കുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഇനി ഈ പ്രത്യാഹാരങ്ങൾ ഉപയോഗിച്ച് ഇവിടെ പാണിനി ചെയ്യുന്ന മാജിക് എന്ന് പറയാൻ പറ്റും. നമ്മൾ ഓരോരോ സന്ധികളും മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോകുന്നത്. എത്രമാത്രം ചിന്തിച്ചിട്ടാണ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് നമുക്ക് എത്ര അധ്വാനം വേണ്ടി വരുന്നു. അപ്പോ ഇവിടെ നോക്കുക, ഗുരുര് തരതി എന്നിരിക്കുന്നിടത്ത് നമ്മളിനി നോക്കേണ്ടത് കരവസാന ഒരു വിസർജനീയ. ഈ സൂത്രം എന്താ പറയുന്നത്? ഒരു പദത്തിന്റെ അന്ത്യത്തില് രേഫത്തിന് വിസർഗം വരും. ഇവിടെ ഈ രേഫത്തിന് വിസർഗം വരുമോ? വരുമോ? ഉത്തരം പറയുക, വരുമോ ഇല്ലയോ? വ്യാഖ്യാനം വേണ്ട, വ്യാഖ്യാനം ഞാൻ ചെയ്തോളാം. ഇവിടെ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഖരവസാനയോർ വിസർജനീയ, ഒരു പദത്തിന്റെ അന്ത്യത്തിലെ രേഫത്തിന് വിസർഗം വരും എന്ന് പറഞ്ഞതനുസരിച്ച് ഇവിടത്തെ രേഫത്തിന് വിസർഗം വരുമോ? ഒരു പദത്തിലെ അന്ത്യത്തിലെ രേഫത്തിന് വിസർഗം വരും എന്ന് പറഞ്ഞതനുസരിച്ച് വിസർഗം വരുമോ? ഉറപ്പിച്ച് പറയാൻ ആർക്കുമില്ല. ഈ ഇല്ല ഉണ്ട് ഇങ്ങനെയല്ല പറയുന്നത്. ഇല്ലാന്ന് വെച്ചാൽ അതിന് പ്ലുതമല്ല, ഹ്രസ്വമാണ്. ഇല്ല, ഞാൻ ഒരിക്കലും അവിടെ പറയാം. എന്തോ ഒരു ധൈര്യത്തിൽ പറയുന്നുണ്ട്, ഒരു പദത്തിലെ അന്ത്യത്തിലെ രേഫത്തിന് വിസർഗം വരും. വരുമോ? വരും. അതാരാ പറഞ്ഞ്? ആ ശരി, കാരണം ഇത് പദത്തിന്റെ അന്ത്യത്തിലെ രേഫമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അന്ത്യത്തിലെ രേഫമാണ്, അതിന് വിസർഗം വരും. നിങ്ങളെ മനഃപൂർവ്വം ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. സൂത്രത്തിന്റെ അർത്ഥം അങ്ങനെയല്ല, ഒരു പദത്തിലെ അന്ത്യമായ അവസാന രേഫത്തിന് വിസർഗം വരുമോ എന്നാണ് ഇനി ഞാൻ രണ്ടാമത് ചോദിക്കുന്നത്. വരില്ല. ഇത് പദത്തിലെ അന്ത്യമായ രേഖമാണെങ്കിൽ ഇത് അവസാനമല്ല. അന്ത്യവും അവസാനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഒരു പദത്തിലെ അന്ത്യമായിരിക്കുന്ന അവസാന രേഖ, ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് അന്ത്യമാണെങ്കിലും അവസാനമല്ല. എന്തുകൊണ്ട്? അവസാനം എന്ന് പറഞ്ഞാൽ പിന്നെ വർണ്ണം വരാൻ പാടില്ല, ഇവിടെ തരതി വീണ്ടും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? പദാന്തസ്യ അവസാനെ പദാന്തസ്യ രേവസ്യ വിസർഗ സ്യാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിസർഗം വരത്തില്ല. പക്ഷേ നേരത്തെ വിസർഗം വന്ന് ഇവിടെ ഗുരുഹു എന്ന് മാത്രം എഴുതിയെടുത്ത് ഗുരു ഒരുങ്ങുന്നിരുന്നപ്പോൾ അത് പദത്തിന്റെ അന്ത്യത്തിലെ അവസാനമായ രേഖമാണ് അതിന് വിസർഗം വന്നു. അപ്പോൾ അതാണ് പദസംസ്കാരം എന്ന് പറയുന്നത്. ഒരു പദത്തെ നമ്മൾ സംസ്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഗുരുഹു എന്ന് കിട്ടി. ഇവിടെ ആ പണി നടക്കത്തില്ല. അതുകൊണ്ടാണ് പണിനി പറഞ്ഞത് ഖരി. എന്താ പറയുന്നത്? പദാന്തസ്യ, ഇനി നോക്കുക, ഒരു പദത്തിലെ അന്ത്യത്തിലെ രേഖത്തില് ഖരി പരമിരിക്കുമ്പോൾ വിസർഗം വരും. വരുമോ? വരും. ഒരു പദത്തിലെ അന്ത്യമായ രേഖം എരുകയാണ്, ഇത് അവസാനമല്ല പക്ഷെ അന്ത്യമാണ്. ഒരു പദത്തിന്റെ അന്ത്യമായ രേഖം അതിന് ഖരുപരമിരിക്കും. ഇവിടെ അവസാനമായിട്ട് ഒരു ബന്ധമുണ്ട്, അത് വിട്ടു. അതാണ് ഇവിടെ വൃത്തിയിൽ പറഞ്ഞത് ഖരി അവസാന ഇച്ഛ സമുച്ചയാർത്ഥത്തിലാണ് ആൻഡ് എന്ന് പറയുമ്പോൾ. ഖരുപരമിരിക്കുമ്പോഴും ഈ കാര്യം വരാം, അല്ലെങ്കിൽ അവസാനത്തിലും വരാമെന്നാണ്. അപ്പൊ ഇതേ ഒരു സൂത്രം തന്നെ നമ്മൾ രണ്ടിടത്ത് രണ്ട് രീതി പ്രയോഗിച്ചു. ഗുരുഹു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ അവസാനമായി കണ്ടുകൊണ്ട് അതിന് വിസർഗത്തെ ചെയ്തു. ഇവിടെയാണെങ്കിലോ ഇത് അവസാനമല്ല, ഇവിടെ പരത്തിൽ ഖരുണ്ട്. കപ്പച്ചട്ട ധച്ചട്ടത്തവ് കപ്പ ഈ ശശസര് ആണ് ഖര്, അതിൽപ്പെടുന്നതാണ് ത. അത് നമ്മളിനി ഇപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് മാത്രം എടുത്ത് നമ്മൾ ചർച്ച ചെയ്യും. അവിടെ എവിടെയൊക്കെ വരും, എവിടെയൊക്കെ വരില്ല എന്ന് ചിന്തിക്കും. അതാവശ്യമുണ്ട്, അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ കരില്ലുള്ള താന്ന് മാത്രം ധരിച്ചാൽ മതി, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോണ്ട. അത് ശബരിമല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു വരും, അതിനെക്കുറിച്ച് ചിന്തിക്കും. അവിടെ പോയി അവിടുത്തെ മാലിന്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ പഠിച്ചു വെച്ചതുകൂടെ ക്ലീൻ ചെയ്ത് കളയരുത്, ഇത് തിരിച്ചു കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നഷ്ടം വരും. എന്താ പറയുന്നത്? പ്രത്യേകിച്ച് ഇത് എന്ത്, അന്ത്യം അവസാനം ഖര് ഈ മൂന്ന് കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു തവണ മനസ്സിലാക്കിയാൽ ജീവിതം രക്ഷപ്പെട്ടു, എന്ന് വെച്ചാൽ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാകുന്നതാണ്. ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടക്ഷോഭം ചെയ്യും, നിങ്ങളവിടെ ഇരുന്ന് വേർക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, എന്താണ് ഗുരുര് തരതി, എന്താ പറയുന്നത്, ഖരി ഖരുപരമിരിക്കുമ്പോൾ ഒരു പദത്തിലെ അന്ത്യമായിരിക്കുന്ന രേഖത്തിന് വിസർഗം വരും. ഇനി അത് എഴുതുക. ഇപ്പോൾ ഇത്രയും മനസ്സിലായി, ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാനിത് ഒരിക്കലോ രണ്ട് തവണ വേണമെങ്കിൽ ഇത് വിശദീകരിക്കാം, കുഴപ്പമില്ല. തൽക്കാലം എന്തായാലും റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഒരിക്കലും കൂടെ കേട്ടു പോകും. മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇത് ഇപ്പം മനസ്സിലായല്ലോ. ആർക്കും ധൈര്യമില്ല, മനസ്സിലായി. നമ്മളെത്രയും ഭേദം, ഞാൻ മൂന്ന് തവണ പഠിച്ചിട്ടായിരുന്നു മനസ്സിലായത്. ഒറ്റത്തവണ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്നെക്കാൾ നിങ്ങൾ ഫാർ ഫാർ ബെറ്റർ, ഒരു സംശയമില്ല. അപ്പോൾ എന്ത് വരുന്നു, ഗുരുഹു തരതി. വന്നല്ലോ, ഇത്രയേ ഉള്ളൂ. ഖരുപരം ഇരുന്നുകൊണ്ട് ഇവിടെ രേവത്തിന് വിസർഗം വന്നു. ഇതാണ് പറയുന്നത്. വാക്യ സംസ്കാരം എന്ന് പറയുന്നത് എന്താണോ, അവിടെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നത് മുമ്പിലും പിമ്പിലും ഇരിക്കുന്ന വാക്കുകളെ കൂടെ നോക്കിയിട്ടായിരിക്കും. ഗുരുഹു എന്നുള്ള സ്ഥലത്ത് പ്രവർത്തിച്ചതുപോലെയല്ല ഇവിടെ പ്രവർത്തിച്ചത്. ഇവിടെ പരത്തിൽ എന്തായിരുന്നു അതുകൂടെ നോക്കേണ്ടി വന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാണിനി എന്ത് ചെയ്തത്, അവിടെ രണ്ടർത്ഥം പറഞ്ഞ്. ഖരുപരം ഇരിക്കുമ്പോഴും വിസർഗം വരും, പിന്നെ അവസാനം ഇരുന്നാലും മതി. അവസാനവും അന്ത്യവും എന്ന് വ്യാകരണത്തിൽ പറയുന്നതിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ ഇത്രയൊക്കെ പണികൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഇരിക്കണം, മറക്കരുത്. ഏതാണ്, ഏതാണ്? ഗുരുസ്തരതി. അത് വിട്ടുകളയരുത്, നമുക്ക് അവിടെ എത്തണം. നമ്മൾ ഏത് വഴിയൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നു എന്നുള്ളതല്ല, അവിടെ എത്തണം. ഇനി അവിടെ എത്താനുള്ള അടുത്ത പണിയാണ് എന്ത്, അടുത്ത പേജിൽ 29-ാമത്തെ വിസർഗസന്ധിയിൽ ആദ്യത്തെ സൂത്രം. വിസർജനീയസ്യ സഹ, വളരെ സിമ്പിളാണ്. ഖരി അത്രയേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് ഖരി പരേ വിസർഗസ്യ സഹ സ്യാ, അതാണ് അതിൻ്റെ അർത്ഥം. ഖരുപരമിരിക്കെ വിസർഗത്തിന് സകാരം വരും, എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. ഗുരുഹു തരതി എന്നിരിക്കുന്നിടത്ത് നോക്കുക, തരതിയിലെത്ത ഖരിൽപ്പെടുന്നതാണ് അറിഞ്ഞിരുന്നാൽ മതി, പിന്നീട് അതെല്ലാം വിശദീകരിക്കും. നിങ്ങളിപ്പോൾ അക്ഷരസമാമനായെന്ന് നോക്കി അവിടെ എവിടെ അയരൊക്കെ വരുന്നോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കരില് തായുണ്ട്, നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് മതി, എന്റെ ഉറപ്പിൽ മുമ്പോട്ട് പോവാം. കരില് തായുണ്ട്, താ പരിഹരിക്കുക എന്തോരും വിസർഗത്തിന് സഹകാരം വരും. അവിടെ വേറൊന്നും പറയുന്നില്ല, അത് അവസാനമാണോ അന്ത്യത്തിലാണോ ഒരു കാര്യവും പറയുന്നില്ല. പരത്തിൽ ഖര് കണ്ടോ വിസർഗത്തിന് സഹകാരം വരുത്തുക, വേറൊന്നും ഇവിടെ ഒരു നിബന്ധനകളുമില്ല. ഇനി അത് എഴുതുക. ഒരു സ്ഥലത്തി സീത, ഇവിടെ പരത്തിൽ സ്വരമൊന്നുമില്ല, അതുകൊണ്ട് ഇതിനെ സംയോഗാക്ഷരമെന്ന് പറയും. ഏതാ സംയോഗം സംയോജിക്കുന്ന സൂത്രം? അത് തന്നെ സൂത്രം, വൃത്തി ശരിയെന്ന സൂത്രം. സൂത്രം ഹലോ അനന്തരാഹ സംയോഗ, സൂത്രം ഓർത്തിരിക്കണം, സൂത്രം കൂടെ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ സ് ത ചേർന്ന് ആണ് മേലെഴുതിയിരിക്കുന്നത്. ഗുരുസ്തരത്തി ചുരുക്കത്ത് തുടങ്ങിയെടുത്ത് തന്നെ ഒന്ന് അവസാനിച്ചു. ഗുരുസ്തരത്തി, അപ്പം നോക്കുക, നമ്മൾ സൂത്രം ഒരു ഗുരുസ്തരതി എന്ന് പറയുന്ന ഒരു ശബ്ദം കണ്ടപ്പോൾ അനായാസമായിട്ട് നമ്മൾ പിരിച്ച് ഗുരുഹു തരതി. പക്ഷെ നമ്മൾ സന്ധി ചെയ്തപ്പോൾ ഒരുപാട് പ്രക്രിയയിലൂടെ കടന്നുപോയി. ആദ്യം അത് നമ്മൾ സകാരത്തെ തുടങ്ങി ഗുരുസ് തരതി സസജുഷുരു എന്നുള്ള സൂത്രപ്രകാരം സകാരത്തിന് രേഖം വന്നു. ഗുരു തരതി രേഖത്തിന് ഖരവസാനയോർ വിസർജനീയ എന്നുള്ള സൂത്രപ്രകാരം അതിന് വിസർഗം വന്നു. രണ്ടാമത്തെ സൂത്രം, മൂന്നാമത് വിസർജനീയസ്യ സഹ ഖരു പര വരുന്നത് കൊണ്ട് വിസർഗം വന്നു. ഇവിടെയെല്ലാം നമ്മളിവിടെ ചെയ്തത് വാക്യ സംസ്കാരമാണ് ചെയ്തത്. എന്നുവെച്ചാൽ പരത്തിലിരിക്കുന്ന പദത്തെ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്തത്. ഒറ്റയ്ക്കൊരു ഗുരുവിനെ എടുത്തിട്ടല്ല, അത് നമ്മൾ ഇനി ചെയ്യും. അടുത്ത് നമ്മൾ ഗുരുശബ്ദം പഠിക്കും, അവിടെ പദസംസ്കാരം, ഇവിടെ വാക്യ സംസ്കാരം. പലർക്കും ഇത് തിരിച്ചറിയത്തില്ല, എന്താണ് ഈ പദസംസ്കാരം, എന്താണ് വാക്യ സംസ്കാരം. നിങ്ങൾ വ്യാഖ്യാനങ്ങളിലും നോക്കി അവിടെ അത് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എഴുതിയിട്ടില്ല, ആ വ്യത്യാസം ഒരിടത്ത് എഴുതിയതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഒരു സമഗ്രമായ ജ്ഞാനം. പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ അകത്ത് വേണം, എന്നാലേ പ്രയോജനം ഉണ്ടാകും. ഏതിൻ്റെ അകത്ത്? തലയ്ക്കകത്ത്. ഇല്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പറയുന്ന എന്തുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കണം, മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ഗുരുഹു ഗുരുസ്തരതി എന്ന് കണ്ടു. നമ്മൾ ഇനി ഞാൻ പിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഗുരുഹു തരതി എന്ന് പിരിക്കും. പ്രക്രിയ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? സസജുഷുരു ഖരവസാനയോർ വിസർജനീയ വിസർജനീയസ്യ സഹ, ഈ മൂന്ന് സൂത്രം പറയണം. എന്നുവെച്ചാൽ ഇവിടെ മൂന്ന് വിധിസൂത്രങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. പിന്നെ സപ്നകൾ പരിഭാഷകൾ എത്ര പ്രവർത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അത്രയുണ്ട്. അവിടേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഇങ്ങനെ പിരിക്കുന്നിടത്ത് ഈ മൂന്ന് വിധിസൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സസജുഷുരു പ്രകാരം രേഖം വരുന്നു, ഖരവസനയോർ വിസർജനയ പ്രകാരം വിസർഗം വരുന്നു, വിസർജനീയ സസപ്രകാരം സാവം ഗുരുസ്തരതി എന്ന് പറഞ്ഞു. ഇവിടെ ചിലർക്ക് സംശയം എന്ന് പറഞ്ഞാൽ നാം വീണ്ടും ഇതുപോലെ ആയിക്കൂടി, വീണ്ടും വീണ്ടും, കാരണം അവിടെ സായിരിക്കുകയല്ലേ. ആ സായിക്ക് എന്തോ ഒരു സസിഷു പ്രകാരം ഒരു വരത്തില്ലേ, വരത്തില്ല, ഇനി വരത്തില്ല. അവിടെയാണ് പാണിനിയുടെ ബുദ്ധി, നമ്മളെ അമ്പരപ്പിക്കുന്ന ബുദ്ധി. ഇനി ഒരു സൂത്രത്തിന് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് വാക്യം സംസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് സംസ്കരിക്കപ്പെട്ട വാക്യമാണ്, ഇത് സംസ്കൃതമാണ്. ഇനി പാണിനിയുടെ സൂത്രങ്ങൾ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെടത്തില്ല. വിറയ്ക്കും, എങ്ങനെയാ വിറയ്ക്കുന്ന എന്നുള്ളത് പിന്നീട്, ഇപ്പോഴല്ല, ഇപ്പം നമ്മൾ വിറയ്ക്കണ്ട. ഇപ്പോഴും